തേന സഹേതി തുല്യയോഗേ അഗ്രിമപൃഷ്ഠേ തുല്യയോഗേ വർത്തമാനം സഹ ഇത്യേത തൃതീയാന്തേന പ്രാഗ്വത്. ആ സമസ്യത സതത്പുരുഷ ഇത്യർത്ഥ. ഓ ഉപസർജനസ്യ ബഹുവ്രീഹേരവയവസ്യ സഹസ്യ സഹ സ്യാദ് വാ. പുത്രേണ സഹ സപുത്രഃ സപുത്രോ വാ ആഗതഃ തുല്യയോഗവചനം പ്രായികം സകർമ്മകഃ സലോമകഃ. പുത്രേണ സഹ സ പുത്രേണ സഹ ആഗതഃ സപുത്രഃ സഹപുത്രോ വാ. പുത്രേണ സഹ ആഗതഃ സപുത്രഃ അഥവാ പുത്രേണ സഹ ആഗതഃ സഹപുത്രഃ. അത്ര പുത്രേണ ഇതി തൃതീയാന്തം. സഹശബ്ദേന സഹ സമാസ. ഒന്നാമാന്യ അന്തരാളെ എത്തിയത് സരളമേവ. പൂർവസ്യാശ്ച ദക്ഷിണസ്യാശ്ച ദിശോരന്തരാളം. അത്ര സമാസേ ജാതി ദക്ഷിണപൂർവ ദക്ഷിണസ്യാശ്ച പൂർവസ്യാശ്ച ദിശോരന്തരാളം ദക്ഷിണപൂർവ ഇത്യത്ര ദക്ഷിണാശബ്ദസ്യ സർവനാമത്വ സർവനാമനോ വൃത്തിമാത്രേ പുമ്മദ്ഭാവ ഇതിന് ഇതിനേന പുമ്മത്വീകൃതി ദക്ഷിണപൂർവ ഇത്യസ്യ ദിഗ്വിശേഷണത്വ സ്ത്രീത്വേ ദക്ഷിണപൂർവ ഇതി ഭവതി. ഏതത് പര്യാപ്തമേവ സൂത്രോദാഹരണം പ്രസിദ്ധ ഉദാഹരണാനമേവ അസ്മാഭി അത്ര സൂത്ര അനുസാരേണ വിചാരിത്. സർവേഷ സിദ്ധാന്തവും ഇതി അനുസാരേണ തത്ര അപ്രസിദ്ധ ഉദാഹരണമപി വിചാര കൃത. അസ്മാഭി പ്രസിദ്ധ ഉദാഹരണ നാമേവ വിചാര ക്രിയത്തെ. അത വാഗ്വ്യവഹാരെ പ്രസിദ്ധ ശബ്ദ അത്ര വിചാരാർത്ഥം സ്വീകൃത. നതു സർവേഷാം ശബ്ദാനാം വിചാരഃ. സതു സിദ്ധാന്തകൗമുദി അധ്യയന സമയേ ക്രിയത. തേന സഹേതി തുല്യയോഗേ പുത്രേണ സഹ സപുത്ര അത്ര പുത്രേണ തൃതീയാന്തം സഹ ഇതി അവ്യയം അനയോ സമാസേ കർത്തവ്യേ അനേകം അന്യപദാർത്ഥ ഇത്തനേന സമാസഃ ന ഭവതി കസ്മാ പ്രഥമാന്താണാം ഏവ വ്യതികരണത്വ അതേവ പൃഥക് സൂത്ര ക്രിയത്തെ പാണിനിന്ന തേന സഹേതി തുല്യയോഗേതി. ജ്ഞാപകത്വേവി ജ്ഞാപകസിദ്ധം ന സർവത്ര ഏവം അത്ര കപ്രത്യ നിഷേധാർത്ഥമപി അസ്യ ആവശ്യകത. അത്ര അലൗകിക വിഗ്രഹം കഥം ഭവതി? പുത്രട്ട സഹ അനേകമന്യപദാർത്ഥേ ഇതി സൂത്രേണ സമാസസ്യ അസംഭവ തേന സഹേതി തുല്യയോഗേതനേന സമാസേ കൃതേ സഹശബ്ദസ്യ പൂർവനിപാതി കൃതേ. സഹ പുത്ര ഇത്യത്ര സുപ്ലോകേ സഹശബ്ദസ്യ സ അഗ്നിമസൂത്രേണ വിധീയത്തെ. അത്ര തേന ഇത്യേവ സൂത്രേ വർത്തത്തെ. തേന അസ്യാർത്ഥ അത്ര തൃതീയാന്തേന ഇതി സിദ്ധ്യതി. തേന ഇത്യസ്യ കസ്മാൻ സഹശബ്ദയോഗി തൃതീയാ വിധീയതേ കേന സൂത്രേണ സഹയുക്തേ അപ്രധാന. അതഃ സഹയോഗി തൃതീയാ ഭവതി ഏവ. അതഃ തേന ഇത്യനേന തൃതീയാന്തോ തൃതീയാന്തം ഗ്രാഹി. അതഃ തേന ഇത്യസ്യ അർത്ഥ കൃത തൃതീയാന്തേന. സൂത്രേ വർത്തതേ തുല്യയോഗ ഇതി. അത്ര പുത്രേണ സഹ ആഗതഃ കഃ? പിത. അത്ര പിതുഃ പുത്രേണ സഹ ക്രിയാദ്വാര തുല്യയോഗത്വമസ്തി. ക്രിയ യഥാ പിതരി ഭവതി ഏവമേവ പുത്രേ അപി വർത്തതേ. ആഗമനക്രിയ പിത ആഗതഃ ഏവമേവ പുത്രശ്ച ആഗതവാൻ. അതഃ തുല്യയോഗത്വം അത്ര അസ്തി. പിത്രാ സഹ പുത്രോപി ആഗതഃ. അതഃ ക്രിയാ പുത്ര വർത്തതേ. പുത്രേ പിതരി ച. അതഃ ക്രിയായോഗഃ കുത്ര ഭവതി? ക്രിയായോഗഃ കുത്ര ഭവതി? പിതരി പിത്രേ ച. പിതരി പുത്രേ ച ക്രിയായോഗം. അത്ര ക്രിയാഗമനക്രിയ. അതഃ അത്ര തുല്യയോഗത്വം അസ്തി. തുല്യയോഗത്വാ സമാസ കൃത സൂത്രയുക്തം തുല്യയോഗേ. തുല്യയോഗേ ഇതി സർവത്ര നാസ്തി. സഹൈവ ദശഭി പുത്രൈർ ഭാരം വഹതി ഗർദ്ദഭി ഉദാഹരണാന്തരം വർത്തതേ. ദശഭി പുത്രൈ സഹ ഏവ ഗർദ്ദഭി ഭാരം വഹതി. അത്ര ഭാരവഹനരൂപക്രിയ കുത്ര വർത്തത ഗർദ്ദഭ്യമേവ ഏവം അസി വാക്യസ്യ കോ അർത്ഥ. ദശാനാം പുത്രാണാം വിദ്യമാനത്വേ അപി നിസ്സഹായ ഗർദ്ദഭി ഏവ ഭാരം ഭവതി. അത്ര സഹശബ്ദസ്യ വിദ്യമാനാർത്ഥകത്വം അത്ര തുല്യയോഗത്വം നാസ്തി. കസ്മാത് പുത്രേഷു ക്രിയായോഗോ നാസ്തി മാതരി ഏവ വർത്തതേ ക്രിയായോഗത്വം. അതഃ അത്ര സഹൈവ ദശഭിഃ പുത്രൈഃ ഇത്യത്ര സമാസഃ ന കൃതഃ തുല്യയോഗത്വ അഭാവഃ. കസ്മാത് അത്ര സഹശബ്ദസ്യ വിദ്യമാനാർത്ഥകത്വമേവ. അത്ര സഹശബ്ദദ്വാരാ തുല്യയോഗത്വം ന ഗമ്യതേ. അതായുക്തം തുല്യയോഗത്വേ സമാസോ ജായത്തെ അന്യഥാ നാസ്തി. തുല്യയോഗത്വം ക്രിയാദ്വാര ഏവ വസ്തു. തുല്യയോഗത്വം ക്രിയാദ്വാര ഏവ. തുല്യയോഗത്വം ക്രിയാദ്വാര ഏവ. തുല്യയോഗേ വർത്തമാനം സഹ അതൗക്കം സഹ ഇതി തുല്യയോഗ ഇതി സൂത്രേ വർത്തതേ. അസ്യാർത്ഥ തുല്യയോഗേ വർത്തമാനം സഹ ഇത്യർത്ഥ ഇത്യേതത് അയം ശബ്ദഃ തൃതീയാന്തേന അന്യേന വാ സമസ്യതേ സ ബഹുവ്രീഹി ഏതത് ബഹുവ്രീഹി സമാസവിധായകം സൂത്രം സൂത്രം ഭവതി. അത്ര സമാസേ കൃതേ സഹ പുത്ര ഇതി സ്ഥിതേ വാ ഉപസർജനസ്യ ബഹുവ്രീഹേരവയസ്യ സഹസ്യ സഹസ്യാത് വാ. അനേന സൂത്രേണ ബഹുവ്രീഹി അവയവസ്യ സഹ ഇത്യേതസ്യ സ ആദേശ വിധീയതേ. അത്ര ബഹുവ്രീഹേരവയവസ്യ സഹസ്യ ഇത്യുക്തം സൂത്രേ വാ ഉപസർജനസ്യ ഇത്യേവ വർത്തതേ. അത്ര ഉപസർജനസ്യ ഉപസർജനം അസ്യ അസ്തീതി മത്തൂർത്ഥലക്ഷണ സ്വീകാര്യ. അത്ര ഉപസർജന ഇത്യസ്യ ഉപസർജനവത് ഇത്യർത്ഥ. ഉപസർജനസ്യ സഹ ഇത്യസ്യ ബഹുവ്രീഹേരവയവസ്യ സ ആദേശ സ്യാത്. അത്ര പൂർവത ഉത്തരപദം ഇതി അധിക്രിയതേ. ഉത്തരപദം ഇത് ലബ്ധേ. ഉത്തരപദമപി അർത്ഥസിദ്ധി. അത്ര ഉത്തരപദസൂചക സാക്ഷാത് ശബ്ദം നാസ്തി. ഹിന്ദു പൂർവപദ ഇത്യസ്യ അനുവർത്തനാ അർത്ഥസിദ്ധ്യതി ഉത്തരപദം ഇത്യതി. അതഃ അത്ര പൂർവപദ അസ്തി ഉത്തരപദമപി അസ്തി. സൂത്രേ ഏവമേവ ഉക്തം വാ ഉപസർജനസ്യാദി. അത്ര പൂർവപദം ആവർത്തതേ ഉത്തരപദം ആക്ഷേപാത് ലഭ്യതേ. അതഃ അയം സമാസീതി വിജ്ഞായതി. സമാസ വിഷയ അയം വിധി. കസ്മാത് പൂർവ ഉത്തരപദ ശബ്ദദ്വയാഭ്യാം അയം വിധി സമാസ വിഷയ ഇതി ജ്ഞായതി. സൂത്രയുക്തം ഉപസർജനസീതി ഏവം ച തസ്യ വിശേഷണത്വേന ബൗവ്രീഹി ഇതി വൃത്തോ നിർദ്ദിഷ്ട. തസ്മാത് അത്ര ഉത്തരപദ പൂർവപദ ദ്വയാഭ്യാം സമാസയിതി ലബ്ധത്വ. അതോക്തം ബഹുവ്രീഹേ അമയവസ്യേതി. സമാസത്വാത് ബഹുവ്രീഹേ ഇതി കഥം അന്യ സമാസമൊക്കെ ഭവിക്കുമർഹതി. ഉപസർജനസ്യ ഇത്യുക്തത്വ അത്ര ബൗവ്രീഹി ഇത്യപി ലബ്ധം. കസ്മാത് ബൗവ്രീ സമാസേ സർവേഷാം വർത്തിപദാർത്ഥാനാം അഥവാ ഘടകപദാനാം ഉപസർജനത്വമേവ. ബൗവ്രീ സമാസേ സർവേഷാം ഘടകപദാനാം ഉപസർജനത്വമേവ. അതഃ ഉപസർജനത്വ ഉപസർജനസിത്യനേന ബഹുവ്രീഹി ഇത്യഭിഗമ്യതേ. പൂർവപദ സാഹചര്യ ഉത്തരപദ ആക്ഷേപേണ ലബ്ധം അനേന സമാസൈതി വിജ്ഞായതേ. ഉപസർജന പദസാമഞ്ജസ്യ ബഹുവ്രീഹി ഇത്യഭിഗമ്യതേ. അധ ഉക്തം ബഹുവ്രീഹേർ അവയവസ്യ സഹസ്യ. അവയവസ്യതി കഥം ലഭ്യത? അത്ര ഉപസർജനസ്യ ഇത്യസ്യ ഉപസർജനവദ ഇത്യർത്ഥ. ഉപസർജനവദ ബഹുവ്രീഹേ ഇത്യുക്തേ ബഹുവ്രീഹി ഘടകപദാർത്ഥാനാം ഉപസർജനത്വം സിദ്ധ്യതി. തത്രേവ അവയവത്വം ഘടകപദേഷേവ അവയവത്വം. അതഃ ഉക്തം ഉപസർജനസ്യ ഇത്യസ്യ ഉപസർജനവതഃ ഇത്യർത്ഥ. അത്ര ഉപസർജനവാൻ ഭവതി കഃ? സമാസഃ അസ്മിൻ ബഹുവ്രീഹി സമാസേ ഉപസർജനാഃ ശബ്ദാഃ വർത്തന്തേ. അതഃ സമാസോ ഭവതി വസ്യജനവാൻ അനേന അത്ര ഉപസർജന ശബ്ദ അവയവ ഇത് ലഭ്യത. അത ഉക്തം ബഹുവ്രീഹേ അവയവസ്യ ഇതി അവയവസ്യ ശബ്ദസ്യ അത്ര ബഹുവ്രീഹേ അവയവസ്യ ശബ്ദോ ഭവതി സഹ തസ്യ സഹ സ്യാത് വാ ഇതി സൂത്രേ നിർദിഷ്ടത്വാ വികൽപ്പേന ഇതി ജ്ഞായതെ ദോക്തം സ്യാത് വാ ഇതി. അത്ര ഉത്തരപദൈത്തി അധികൃതം എന്നത് പൂർവപദൈത്തി ഉത്തരപദൈത്തി അധികൃതം ഉത്തരപദ അധികൃതത്വാ ആക്ഷേപലഭ്യ പൂർവത പദദ്വയസത്വാ സമാസൈതി വിജ്ഞായത്തെ ഗൗരി സമാസേ ഘടകപദാനാം ഉപസർജനത്വാത് അത്ര ഉപസർജന ശബ്ദേന ബഹുവ്രീഹി ഇതി ഗമ്യത്തെ. ഉപസർജന ശബ്ദസ്യ അസ്യാദി അജന്തത്വം മത്വർത്ഥത്വാത് ഉപസർജനവാൻ ഭവതി സമാസഃ ഉപസർജനാഃ ഭവന്തി ഘടക പദാഃ ഉപസർജനവാൻ ഭവതി സമാസഃ. അതഃ ഉക്തം ബഹുവ്രീഹേ അവയവസ്യ സഹസ്യ സ സ്യാത് വാ ഇതി അനേന സൂത്രേണ സഹ ഇത്യസ്യ സ ഇതി ആദേശേ കൃതേ സപുത്ര ഇതി വികൽപ്പേന സിദ്ധ്യതി. സ ഇത്യാദേശ അഭാവേ സഹ പുത്ര ഇത്യപി ലഭ്യതെ. അത പുത്രേണ സഹ ആഗത പിതാ സപുത്ര ഏവം സഹ പുത്രോ വ ആഗത. പൂർവമപി സഹസ്യ സ ആദേശ വിധായകം സൂത്രം അതീതം കിം സൂത്രം തേന സഹേതി തുല്യയോഗേ ഉദാഹരണം സചക്രം ചക്രേണ യുഗപത് സചക്രം ഇത്യാദി സ്ഥലേഷു ബഹുവ്രീഹേ സർവപദാനാം ഉപസർജനത്വം ഇതി അന്യപദാർത്ഥപ്രധാനം സർവേഷു സമാസേഷു യക്കോപി പദ ഉപസർജനേ വേദ ഉത്തരപദാർത്ഥപ്രധാനോ ബഹുവ്രീഹി ഇത്യത്ര ഉത്തരപദാർത്ഥസ്യ പ്രാധാന്യം വർത്തതേ ഇത്യതഃ പൂർവപദസ്യ ഉപസർജനത്വം. ഗുണമിത്യർത്ഥം അന്യപദാർത്ഥസ്യ പ്രാധാന്യം വർത്തതെ അതഃ അന്യ പദ അത്ര വിശേഷോ ഭവതി വിശേഷണ പദാനാം ഗുണത്വം വിശേഷ്യസ്യ മുഖ്യത്വം ഇത്യേവം പ്രകാരേണ അത്ര വർത്തിപദാർത്ഥപദാനാം ഗുണത്വം വർത്തിപദാനാം ഗുണത്വം ഏവം വർത്തിപദാർത്ഥാനാമവി ഗുണത്വം അന്യപദസ്യ പ്രാധാന്യം ഏവം അന്യപദാർത്ഥസ്യാവി മുഖ്യത്വം വിശേഷണാൻ അപേക്ഷ വിശേഷ്യ പ്രാധാന്യം വർത്തത്തെ. സഹ ഇത് നിർദ്ദിഷ്ടം സൂത്രേവ പ്രധാനനിർദ്ദിഷ്ടം ഉപസജനം പൂർവം ഏതാദൃശമേവ അത്ര ഉപസജനം ഇത്യുക്തേ സപ്ഞ ഏവമൊക്കെ വർത്തത സപ്തമി വിശേഷണേച്ച അത്ര വിശേഷണത്വേന ന ഗ്രാഹ്യഃ സൂത്രേ സഹ ഇതി നിർദ്ദിഷ്ടം ഇത്യതഃ പ്രഥമാനിർദ്ദിഷ്ടത്വ അത്ര വിശേഷണം ഭവതി സഹ പുത്ര ഇത്യതഃ പിതുഃ വിശേഷണം ഭവതി ബഹുവ്രീഹീരവയവസ്യ സൗസ്യ സൗസ്യ അത്ര ബഹുവ്രീഹിരിത്യധിക്രിയതെ കിന്തു അത്ര ബഹുവ്രീഹേ ഇതി അവയവഷ്ടി സ്വീകൃത അതഃ ബഹുവ്രീഹിരവയവസ്യുക്തം ശേഷോ ബഹുവ്രീഹിത്യത ബഹുവ്രീഹിത്യ അനുവർത്തത അനുവർത്തിയ അർത്ഥാബദ്ധ അത് പൂർവസൂത്ര പൂർവമുക്തം അർത്ഥാബ്ദം ഇനി തസ്യ വിവരണമനം കൃത്വ ബഹുവ്രീഹിത്യസ്യ അവയവഷ്ടി സ്വീകൃതം ബഹുവ്രീഹിരവയവസ്യ സഹസ്യ സഹസ്യാത്മ പുത്രേണ സഹസപുത്ര സഹപുത്രോപാഗതഃ തുല്യയോഗവചനം പ്രായികം തുല്യയോഗേ ഇത്യുക്തേവി സഹ ശബ്ദേന സഹ സമാസേ സമാസഃ തുല്യയോഗം വിനാവി എത്ര കുത്രാവി വർത്തത സർവത്ര തുല്യയോഗ അഭാവേവി സമാസഃ ക്രിയത്തെ അതോക്തം തുല്യയോഗ വചനം പ്രായികമിതി വാർത്തികം ഭവതി സർവത്ര പ്രായേണ വൈരല്യേന സർവത്ര ഇതി സകർമ്മകഃ അത്ര കർമ്മണ സഹ പൂർവനിഷ്ടം പുത്രേണ സഹ യക്കോപി ഭവതി സപുത്രഃ ഏവം കർമ്മണ സഹ യക്കോപി ഭവതി സഹ സകർമ്മകഃ കർമ്മവാൻ ഇത്യർത്ഥ അത്ര തുല്യയോഗത്വം നാസ്തി തദ്ഭാവേപി തേന സഹേതി തുല്യയോഗ യോഗേതിനേന സമാസേ കൃതേ സഹ ഇത്യസ്യ സ ആദേശേ സകർമ്മൻ ഇത്യത്ര കപ്രത്യേ കൃതേ സകർമ്മൻ ഇത്ര നസ്തദ്ധിതൈതി അത്ര ഭവതി വ കപ്രത്യം തദ്ധിത പ്രത്യം നസ്തദ്ധിതൈതി അത്ര ഭവതി വ നസ്തദ്ധിതൈതി കസ്മാൻ ന ഭവതി അത്ര ഭസഞ്ജ്ഞായ അഭാവാത് നാന്ദസ്യ ഭസ്യ നകാരലോപേ സകർമ്മക ഇത് സിദ്ധ്യതി ഏവമേവ സ ലോമക ലോമിനാ സഹ ഇത്യത്രാവി സ ശബ്ദസ്യ സ ആദേശേ സ ലോമക ഇത് സിദ്ധ്യതി ലോമൻ ശബ്ദ കർമ്മവതേവ കർമ്മൻ ലോമൻ അത്ര നലോപയകൃത്തെ സഹിത്യ വർത്തമാനാർത്ഥം വിദ്യമാനാർത്ഥം സഹിത്യമാനാർത്ഥം വിദ്യമാനാർത്ഥത്വം തുല്യയോഗാഭാവേ വിദ്യമാനാർത്ഥത്വം കസ്യാപി കർമ്മ വിദ്യത ഇത്യർത്ഥ ഏവ ലോമ വിദ്യത ലോമാ പുല്ലിംഗ ശബ്ദ ലോമാ ലോമാനു ലോമാണ് കർമ്മശബ്ദ നംസ കർമ്മകർമ്മണി കർമാണി ദ്വയമപി നകാരാന്തവും കർമ്മ ലോമശബ്ദവും സകർമ്മക സലോമക ഇത്യാദി സ്ഥലെ തുല്യയോഗത്വ അഭാവ അഭാവേവി സമാസ കൃത പ്രകൃതി ആശേഷി സഹശബ്ദ പ്രകൃതി ആസ്യാത് ആശേഷി സ്വസ്ഥിരാജ്ഞേ സഹ പുത്രായ സഹമാത്യായ അഗോവത്സഹരേഷി ദിവാച്യം സഗവേ സവത്സായ സഹലായ അനേന സൂത്രേണ പ്രകൃതിഭാവ വിധീയതി സശബ്ദ പ്രകൃത്യാ സ്യാത് ആശിഷി സ്വസ്തിരാജ്ഞേ സഹപുത്രായ സഹമാത്യായ പുത്രേണ സഹ സഹപുത്ര അത്ര സമാസ കഥം ഭവേത് തേന സഹേതി തുല്യയോഗേ ഇത്യനേന സമാസേ കൃതേ ഭാവസർജനസേ ഇത്യനേന വികൽപേന സകാരാദേശേ പ്രാപ്തേ സ ആദേശേ പ്രാപ്തേ അത്ര സഹശബ്ദസ്യ പ്രകൃതിഭാവ വിധീയതി പ്രകൃതിഭാവ കർണേന കോലാഭ സഹശബ്ദസ്യ പ്രകൃതിഭാവ കർണേന കോലാഭ സഹശബ്ദസ്യ സാദേശോ ന ഭവതി സഹൈത്യേവ വർത്തതെ അതഃ പുത്രേണ സഹ ആഗതഃ കഃ രാജാ സ ഭവതി സഹ പുത്രഃ തസ്മൈ രാജ്ഞൈ സ്വസ്തിഹി ഇതി സ്വസ്തിഹി അത്ര ആശിഷ്യത്തെ അതഃ പ്രകൃത്യ ആശിഷി ഇത്യനേന സൂത്രേണ അത്ര സഹപുത്രായ ഇതി ആശീർവാദ രൂപേണ പ്രയുക്തത്വ സഹപുത്രായ സ്വസ്തി ഇതി. അത്ര സഹശബ്ദസ്യ പ്രകൃതിഭാവ നതു സ ആദേശ. പ്രകൃതിഭാവത്തെ വികാരോ ന ഭവതി പ്രകൃതിയാ ഏവ സ്ഥീയതേ ഇതി. പ്രകൃതിഭാവ യഥാ പൂർവം തഥാ ഏവ വർത്തതേ. വിഗ്രഹവാക്യേ സഹ ഇത്യാസീത് സമാസാനന്തരമപി സഹ ഇത്യേവ ഭവതി. രൂപം സഹപുത്രായ ഇതി അർത്ഥോ ഭവതി സഹപുത്രായ സ്വസ്തി ഇതി. അത്ര സ്വസ്തി ശബ്ദയോഗാത് ചതുർത്ഥീകേന സൂത്രേണ നമസ്സി സ്വാസ്വതാരമഷൻ യോഗാചൈത്യനേന ചതുർത്ഥി അത്ര കൃത. സ്വസ്തി അത്രാവി ആശീർവാദം അസ്തി ഇതി ജ്ഞാപനായ സ്വസ്തി ഇതി ഏവം ചതുർത്ഥി അഭി പ്രയുക്ത. അത രാജ്ഞേ സഹപുത്രായ സ്വസ്തി ഇതി. അത്ര സഹപുത്ര ഇത്യേവ രൂപം ഭവതി. ശേഷം സർവം ആശീർവാദദ്യോതനായ സ്വസ്തി യോഗേ ചതുർത്ഥി ജ്ഞാപനായ ച സ്വസ്തി രാജ്ഞേ സഹപുത്രായ ഇതി ഉക്തം. ഏവം സ്വസ്തി അമാത്യായ സ്വസ്തി സ്വസ്തി രാജ്ഞേ സഹ അമാത്യായ ഇതി. അമാത്യേന സഹ ഭവതി സഹ അമാത്യഃ അമാത്യേന സഹ ഭവതി രാജ സഹ അമാത്യായ രാജ്ഞേ സ്വസ്തി ഇത്യർത്ഥം. അത്ര രാജ അമാത്യേന സഹ വർത്തതെ. രാജ അമാത്യേന സഹ വർത്തതേവ അമാത്യേന സഹ ആഗച്ഛതി വ കിമപി ഭവതു. അത്ര രാജാ ഭവതി സഹ അമാത്യഃ. അത്രാപി സഹ അമാത്യായ രാജ്ഞേ സ്വസ്തി ഇതി വദതി. അത്ര സ്വസ്തി ഇതി ആശീർവാദദ്യോതനായ സഹ അമാത്യായ ഇതി ചതുർത്ഥി സ്വസ്തി യോഗേ ചതുർത്ഥി ജ്ഞാപനായ ഏവം സഹ അമാത്യായ രാജ്ഞേ സ്വസ്തി ഇത്യത്ര സഹസ്യ സഭാവഃ നകൃതഃ സഹേത്യേവ. അത്ര വികൽപ്പേന രൂപദ്വയം നാസ്തി ഏകമേവ. അത ഉദാഹരണാന്തരം ദത്തം. ഏതസ്യ അർത്ഥം രാജ്ഞേ സ്വസ്തിർ ഭവതു അമാത്യായ അപി ഇതി സ്വീകർത്തും ശക്യത. രാജ്ഞേ സ്വസ്തിർ ഭവതു പുത്രായ അപി സ്വസ്തിർ ഭവതു അമാത്യായ അപി ഏതാദൃശം സ്വീകർത്തും ശക്യത. അത്ര സഹ അമാത്യായ ഇത്യനേന സ്വസ്തി രാജ്ഞേ ഇതി അന്വേഹ കർത്തവ്യ. അമാത്യായ സ്വസ്തി ഇതി സ്വീകരിക്കാൻ ശക്യത ഏതസ്മിന്. അമാത്യായ സഹ അമാത്യായ നതു കേവല അമാത്യായ സഹ അമാത്യായ. അത്ര കൃതസ്യ സമാസസ്യ ഉദാഹരണം. സഹ അമാത്യ യഥാ സഹപുത്രഃ ഏവം സഹ അമാത്യ ഇത്യവി ഉദാഹരണാന്തരം വർത്തതേ. ആ ഗോവത്സഹലേഷു ഇതി വാച്യം. അത്ര പ്രകൃതിഭാവവും നാസ്തി. ബസ്സ ഹലേഷു പരത സഹസ്യ പ്രകൃതിഭാവോ ന. സഗവേ രാജ്ഞേ സ്വസ്തി സവത്സായ വത്സശബ്ദസ്യ പുത്ര ഇത്യപി അർത്ഥം വർത്തതേ. അതഃ സവത്സായ രാജ്ഞേ ഭവതി സവത്സായ ഗവേ ഭവതി ഇതി വിവക്തം സക്തം. സ ഹലായ ഗവേ സ്വസ്തി ഇതി വിവക്തം സക്തം. സ ഗവേ ചൈത്രായ സ്വസ്തി ഇതി വിവക്തം സക്യം. അത്ര സഹശബ്ദസ്യ ന പ്രകടീഭാവ അതവോപസർജനസ്യത്യനേന സഹസ്യ വികൽപേന സ കൃതേ സ ഗവേ അത്രാപി സ്വസ്തിത്യസ്തി. കസ്മാത് അസ്യ സൂത്രസ്യ പ്രത്യുദാഹരണം ഭവതി. അത്ര ആശിഷി ഏവ പ്രകൃതിഭാവഃ വിധീയതി. അത ആശിഷി ഏവ തസ്യ നിഷേധോപി ക്രിയതി. അത സഗവേ സ്വസ്തി സവത്സായ സ്വസ്തി സഹലായ നന്ദി. അത്ര പ്രകൃതിഭാവ സൂത്രേണ നിർദ്ദിഷ്ട. പ്രകൃതിഭാവസ്തു ആശിഷി ആശിഷി നിത്യമേവ. അത്ര ശബ്ദത്രയം വികൽപ്പൈതി ന ഉക്തം നിത്യമേവ. കിന്തു വാർത്തികേ പ്രകൃതിഭാവ നിഷിദ്ധ്യത. പ്രകൃതിഭാവസ്യവ നിഷേധ കൃത. പ്രകൃതിഭാവസ്യ നിഷേധേ ജാതേ സഹ ഇത്യസ്യ സാദേശ കേന ഭവത് ഉപസർജനസ്യേന. അത്ര ബഹുവ്രീ സമാസ. അത്ര സർവത്ര ബഹുവ്രീ സമാസേവ. അത്ര ഗവേ ഇതി വിഗ്രഹമേവ വത്സേന സഹ വർത്തതേ ഇത്യത്ര വത്സേന ഇത്യത്ര തൃതീയ ഏവമേവ. കിന്തു സ വത്സ സ ഗവ സഹല ഇത്യാദി സ്ഥലേഷു സ്വസ്തി യോഗേ ചതുർത്ഥി ഭവതി. സയോഗേ തൃതീയ വിഗ്രഹവാക്യ വർത്തതേ. കിന്തു അത്ര സ ഗവ ഇതി സമസ്തം പദം. തത്ര ചതുർത്ഥി സ്വസ്തി യോഗേ ഭവതി. വിഗ്രഹവാക്യ തൃതീയ കേന സഹ ഇതി തുല്യയോഗേ. തൃതീയ തേന സഹേതി തുല്യോഗേതി സൂത്രേണ സമാസക്രിയതി. ബഹുരി അത്രാപി തേനൈവ സൂത്രേണ സമാസകൃത. അത്ര പ്രശ്ന കഹ സമാസാനന്തരം സ്വസ്തി യോഗേ സഗവേത്യത്ര ചതുർത്ഥി ജാത. സമാസ്തപദസ്യവ ചതുർത്ഥി നതു ഗോശബ്ദസ്യ. ഓവസർജൻ സമയ സൂത്രേണ സഹസ്യ സാദേശ ക്രിയതി. ഓ അനേന വാർത്തികേന ആ ഇത്യുക്തം നിഷേധ കൃത പ്രകൃതിഭാവസ്യ നിഷേധ കൃത ആ ഗോവത്സഹലേഷു ഇതിനേന പ്രകൃതിഭാവസ്യ നിഷേധ കൃത. പ്രകൃതിഭാവസ്യ നിഷേധേ ജാതേ സഹ ഇത്യസ്യ സ ആദേശ ഓ വസർജനസിത്യനേന ജാത. സഗവേ ഇത്യത്ര ചതുർത്ഥി സ്വസ്തി യോഗാത് ഭവതി. മത്സ്യേന സഹ ഇത്യത്ര തൃതീയ സഹയുക്തേ അപ്രധാനേന ഭവതി. സമാസ തേന സഹേജ തുല്യോഗ ഇത്യനേന ഭവതി. സവസ ഇത്യത്ര സമാസ തേന സഹ തുല്യോഗ ഇത്യനേന ഭവതി. ചതുർത്ഥി നമസ്വസ്തി ഇത്യനേന ഭവതി. സഹ ഇത്യസ്യ സാദേശ അഗോവത്സ ഹലേഷു ഇതി കിം ക്രിയതെ പ്രകൃതിഭാവസ്യ നിഷേധ ക്രിയതെ. പുനഃ പ്രശ്ന കഹ പൂർവദേവ സഹ ഗോ തൃതീയ സഹ മത്സ തൃതീയ സഹ ഫല തൃതീയ സർവത്ര സമാനമേവ. പൂർവം സഹ കർമ്മൻ ട സഹ ലോമൻ ട സർവത്ര ഓപസർജനസ്യത്യനേന സഹ ഇത്യസ്യ സ്ഥാനെ സകർത്തഃ. അവഗമനായ സഗവേ ഇത്യസ്യ പ്രക്രിയ വക്തും ശക്യതെ. സഹ ഗോ സ ഗോട്ട തേന സഹ തുല്യയോഗേ ഇത്യനേന സമാസസംജ്ഞ സമാസകൃതഃ. സഹ ഗോ സഹ ഗോ ഓ വസ്രജൻസി ഇത്യനേന സഹ ഇത്യസ്യ സ പ്രാപ്തേ സ ഗോ ആശിഷി സത്വാദത്ര പ്രകൃതി ആശിഷി ഇത്യനേന നിഷേധോപി പ്രാപ്തഃ ഏവം തസ്യ നിഷേധസ്യ അ ഗോവത്സഹലേഷു ഇതി വാച്യം ഇത്യനേന നിഷേധസ്യ നിഷേധേ കൃതേ അഥവാ പ്രകൃതിഭാവസ്യ നിഷേധേ കൃതേ വാവസർജനസ്യ ഇത്യനേന പുനഃ സാഹിത്യസ്യ സ ആദേശേ സ ഗോ ഇതി ജാതേ ചതുർത്ഥി ഗോശബ്ദസ്യ ചതുർത്ഥി കഥം ഭവതി ഗവി ചതുർത്ഥി ഗവീതി ഭവതി ഗവേതി ചതുർത്ഥി അത്ര ചതുർത്ഥി വിഭക്തൗ സ ഗവേതി ഭവതി സവത്സ ഇതി അത്ര രാമശബ്ദവത് സവത്സ ഇതി ഭവതി സഹലായ രാമശബ്ദോ സഹലാ ഇതി ഏവമേവ സൗ ഇതി അത്ര സ ഗവേതി ഭവതി സുബന്ധസ്യ പ്രക്രിയ സുവിഭക്തിയസ്യ പ്രക്രിയ സ ഗോ ഇതി ഏവ പ്രാതിപദികം വാ സ ഗവേ ഇതി പ്രാതിപദികം അത്ര ഗവേ ഇതി ശബ്ദോ നാസ്തി പ്രാതിപദികത്വേന സ ഗോ ഇത്യതഃ സുഭി ഗോ ഗൗഹ് ഗൗഹ് ന നുട് ന ങേ സ ഗോ ഗവാസഹ സ ഗോട്ട സുബ്ലോപേകൃതേ അത്ര സ ഗോ ഇത്യസ്യ പ്രാതിസംജ്ഞായാം സ്വദ്യുത്പത്തു ചതുർത്ഥൌ സ ഗോ ങേ യേ ഇതി സ്ഥിതേ സ ഗോ യേ ഇത്യത്ര ഏച്ചോ ഏവാ ഇത്യനേന അവാദേശേ സ ഗവേ ഇതി ഭവതി അനുഗ്രഹേ ടാ സർവത്ര സമാസേ ജാതേ സ്വദ്വത്വത്തു അത്ര സ്വസ്തി യോഗാത് ചതുർത്ഥി ചതുർത്ഥ്യാം ചതുർത്ഥി ങേ ഇതി ഭവതി സഗവേ സവത്സായ സഹലായ ഇത്യാദി സിദ്ധ്യതി തസ്യ പ്രഥമാന്തരൂപം ഭവിക്കും നാർഹതി സ്വസ്തി യോഗേ ന ഭവതി സ്വസ്തി യോഗേ ചതുർത്ഥിയോ പ്രഥമം ന ഭവതി സ്വസ്തി യോഗേവ സ്വസ്തി യോഗേ ഏവ പ്രകൃതി ആശിഷ്യത്തിനേന പിന്തു സമാസാർത്ഥം ഗവാ സഹ വർത്തത്തെ ബാലഹ ഇത്യുക്തേ സദൌ ഇതി ഭവതി കിന്തു അത്ര ഏവം ന സ്വസ്തി ആശിഷ്യ ബാലായ സഗവേ ഇതി ഭവതി സ്വസ്തി ബാലായ സഗവേ ഇതി അതഃ സഗവേ ഇത്യേവ ഭവതി ആശിഷി കേവലം ഗവാസഹ വർത്തത്തെ ഇത്യുക്ത സഗൗ അഥവാ സഹഗൗ ദ്വയമപി സിദ്ധ്യതി ഇതത്ര ആശിഷി യോഗാ ചതുർത്ഥിയേവ പൂർണമിദം പൂർണാത് പൂർണം ഗച്ഛതി പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.